അടുത്തേതാണ് സപ്തമി രാമേ. രാമായ രാമാഭ്യാം രാമേഭ്യഃ രാമസ്യ മയോ രാമാണ രാമേഭ്യ ഇത്യത്ര രാമശബ്ദ രാമശബ്ദസ്വാദുത്പത്തോ ബഹുഷു ബഹുവചനേകനേന ബഹുത്വ വിക്ഷായാം ഭ്യസ് ഇതി ജാതേ രാമ ഭ്യസ് ഇത്യത്ര സകാരസ്യ ഇസജ്ഞാ നിഷേധേ വിഭക്തിശ്ചൈതനേന വ്യക്തിസഞ്ജ്ഞായാം നാ വിഭക്തോ തുസ്മാ ഇത്യനേന ഇസജ്ഞാ നിഷേധേ രാമഭ്യസ് ഇത്യത്ര രാമശബ്ദസ്യ അദന്ത അംഗത്വാത് ബഹുജനെ ജലിയത് ഇത്യനേന ഏത്വേ രാമേഭ്യസ് ഇതി ജാതേ രാമേഭ്യസ് ഇത്യസ്യ പദത്വാത് സുപ്തിം ഗന്ധം പദമിത്യനേന ഋത്വവിസർഗോ രാമേഭ്യ ഇതി സിദ്ധ്യതി. രാമസ്യ ഇത്യത്ര രാമശബ്ദാത് ങസ് ഇതി ജാതേ രാമ ങസ് ഇത്യത്ര രാമശബ്ദസ്യ അദന്ത അംഗത്വാത് ങസ് ഇത്യസ്യ ടാങ് സിംഗസാം ഇത്യനേന സ്യ ആദേശേ കൃതേ രാമ സ്യ ഇതി ഭവതി. രാമയോ ഇത്യത്ര രാമ രാമ ഓസിതി രാമശബ്ദസ്യ ദ്വിത്വവിവക്ഷായാം രാമശബ്ദ ഉപരി ദ്യോഗയോർ ദിവനേ ഗവനേ ഇത്യനേന ഓസ് ഇതി ജാതേ രാമ ഓസ് ഇത്യത്ര അവി രാമശബ്ദസ്യ അദന്ത അംഗത്വാത് ഓസി പരേ ഓസിച്ച ഇത്യനേന സൂത്രേണ അകാരസ്യ ഏകാരീ കൃതേ രാമേ ഓസ് ഇത്യത്ര ഏചോ അയവായവ ഇത്യനേന അയാദേശേ രാമയോസ് ഇതി സ്ഥിതേ രാമയോസ് ഇത്യസ്യ പദത്വാത് പദാന്തസകാരസ്യ സസചുഷുരു കരവസാനയോർ വിസർജനീയ ഇതി രാമയോഹോ വിധിശത്തിൽ രാമാണാം ഇത്യത്ര രാമശബ്ദാത് ബഹുത്വവൃക്ഷായാം രാമ രാമ രാമ ആം വിധിശത്തിൽ സ്വരൂപാണാം ഏകശേഷേ ഭക്തോ ഇത്യനേന ഏകശേഷേ ജാതേ രാമ ആം ഇത്യത്ര രാമശബ്ദസ്യാവി അദന്ത അംഗത്വാത് ഹ്രസ്വനദ്യാപോ നുട് ഇതി സൂത്രേണ ഹ്രസ്വാന്താത് അംഗാത് പരസ്യ അമഹ നുടി ജാതേ അനുബന്ധലോപേച്ച രാമനാം രാമ നാം ഇത്യവസ്ഥായം നാമി ഇതി സൂത്രേണ രാമശബ്ദസ്യ അന്തിമ അകാരസ്യ ദീർഘേ ജാതേ രാമാ നാം ഇതി ഭവതി. അത്ര രാമനാം ഇത്യവസ്ഥായം സുപിച്ച ഇത്യനേനാപി ദീർഘേണ ഭവിതവ്യം കിന്തു സന്നിപാത പരിഭാഷ വിരോധാത് തത്ന സംഭവതി. സന്നിപാത ലക്ഷണോ വിധിരനിമിത്തം തദ്വിഘാതസ്യ ഇതി പരിഭാഷ. സന്നിപാത സാമീപ്യം ലക്ഷണം നിമിത്തം സന്നിപാത ലക്ഷണം യസ്യ കാര്യസ്യ സാമീപ്യം നിമിത്തം യസ്യ കാര്യസ്യ തദ് ഭവതി സന്നിപാത ലക്ഷണം കാര്യം. തത് കാര്യം ആ നിമിത്തം തദ്വിഘാതസ്യ തത് കാര്യം തസ്യ സന്നിപാതസ്യ നാശായ നഭവതി. അത്ര രാമനാം ഇത്യത്ര രാമശബ്ദസ്യ അദന്ത അംഗത്വാത് തസ്മാത് ഉപരി സ്ഥിതസ്യ ആമഹ നുഡാഗമഹ. നുഡാഗമാർത്ഥം ഹ്രസ്വനദ്യാവോ നുടിതി സൂത്രം പൂർവസ്ഥിതസ്യ രാമശബ്ദസ്യ അന്തിമ അകാരോ ആശ്രി അന്തിമ അകാരസ്യ അപേക്ഷ കരോതി അഥവാ അനേന നുട അദന്ത അംഗസ്യ അന്തിമ അകാരോ ആശ്രയത്തെ. എം അന്തിമം ശബ്ദം ആശ്രിത്യ അത്ര നുഡാഗമ സിദ്ധ്യതി. തസ്യ അന്തിമ അകാരസ്യ വിനാശായ നുട് നിമിത്തം ന ഭവതി. യസ്യ ആശ്രയസ്യ സഹായേന അത്ര നുഡാഗമഃ ജാതഃ. സ ആഗമഃ പൂർവ ആശ്രിതസ്യ അകാരസ്യ വിനാശായ നിമിത്തം ന ഭവതി. അന്യകാര്യം സംഭവേ. അത്ര പൂർവ നിർദ്ദിഷ്ടസ്യ അകാരസ്യ നിമിത്തം ആശ്രിത്യ നുടാഗമഃ സഞ്ജാതഃ ഹ്രസ്വനദ്യാവോ നുട് ഇത്യനേന സൂത്രേണ. സുപിച ഇത്യനേന ദീർഘകരണേ പരസ്ഥിതസ്യ നുടഹ സഹായം ആവശ്യകം. തന്നുട്ടം ആശ്രിത്യ പൂർവം ഹ്രസ്വരൂപേണ സ്ഥിതസ്യ അകാരസ്യ ദീർഘോ ന ഭവേത്. നുടഹ പൂർവം പൂർവ സ്ഥിതം ഹ്രസ്വം അകാരമേവ. സുവിത ഇതി സൂത്രേണ ദീർഘസിദ്ധ്യർത്ഥം നുട്ട് നിമിത്തം ന ഭവേത്. തസ്മാത് യതി നുട് നിമിത്തകേന പൂർവത്ര യതി ദീർഘോ ഭവേത്. തദാ നുട് പൂർവസ്ഥിതസ്യ അകാരസ്യ നാശകം ഭവേത്. ഏവം കഥാപി ന ഭവിതവ്യം. സന്നിപാത പരിഭാഷായഃ താത്പര്യം ഏവമേവ. യ നിമിത്ത ഏകകാര്യാർത്ഥം പൂർവം ആശ്രിത സ നിമിത്ത തത് കാര്യം ആശ്രിത്യ അന്യകാര്യേഷ അന്യകാര്യകരണസ്യ നിമിത്തം ന ഭവേത്. നുട് ആശ്രിത്യ പൂർവം അകാരരൂപേണ നിമിത്തരൂപേണ ച സ്ഥിതസ്യ അകാരസ്യ ദീർഘം ന ഭവേത്. യസ്യ അകാരസ്യ ആശ്രയദ്വാര പരത്ര നുട് സഞ്ജാതഃ തേന നുടാ തം നിമിത്തീകൃത്യ പൂർവം അന്യകാര്യം ന സംഭവേത്. യതി സംഭവേത് പൂർവസ്ഥിതസ്യ നിമിത്തസ്യ നാശോ ഭവേത്. ഇത്യനേന സന്നിപാതപരിഭാഷാ വിരോധാ അത്ര പൂർവ ഹ്രസ്വകാരസ്യ സുപിച ഇത്യനേന ദീർഘോ ന ഭവേത്. അതഃ നാമി ഇത്യനേന ദീർഘോ ഭവേത്. അത്രാപി പൂർവോക്തഃ ദോഷഃ സമാനേവ കഥമിതി ചേത്. അത്രാപി നാമി ഇത് ഹ്രസ്വനദ്യാവോ നുട്ട് ഇത്യനേന സൂത്രേണ ജാതഃ നാം ഇതി പൂർവഹ്രസ്വാകാരേവ. ഹ്രസ്വാകാര നിമിത്തീകൃത്യ ഏവ നാം ഇതി സിദ്ധ അത്ര. നാം ഇത്യനേന ദീർഘകരണേ നവീനകാര്യേ പൂർവസ്ഥിതസ്യ അകാരസ്യ നാശോ ഭവേത്. ഏവഞ്ച അത്രാവി സന്നിപാത പരിഭാഷാ വിരോധാത് നാം ഈ തെനേന ദീർഘേണ ന ഭവിതവ്യം. പരന്തു അത്ര നാഭീതി സൂത്രവിധാന സാമർത്ഥ്യാ ദീർഘ അവശ്യം ഭവിതവ്യമേവ. സൂത്രവിധാന സാമർത്ഥ്യ ഉപായാന്തരഭാവാത് അത്ര സന്നിപാത പരിഭാഷ വിരോധേവി നാമീതി അനേന ദീർഘോ ഭവേത്. അടുത്ത് രാമേ, രാമശബ്ദാത് സപ്തമി ഏകവചനെ രാമ ഈ ഇതി സ്ഥിതി ങകാരസ്യ ലശക്വതധിതേന ഇസഞ്ജായാ ലോകേ ച രാമ ഈ ഇത്യത്ര ആഗുണയിത്തിനേന ഗുണേ ജാതേ രാമേ ഇതി ഭവതി. രാമ ഈ എന്നിരിക്കുന്നു ഏകവചനത്തിൽ, ങകാരത്തിന് ഇസഞ്ജ വരുന്നു, ലശക്വതധിത തസ്യ ലോപ അത് ലോപിക്കുന്നു, രാമ ഈ എന്നാകുന്നു, ഗുണം വരുന്നു രാമേ. രാമവോസ് എന്നുള്ളടത്തോ പഴയതുപോലെ തന്നെ രാമശബ്ദാത് ഓസി ജാതേ രാമ ഓസ് ഇത് സ്ഥിതി രാമശബ്ദസ്യ അദന്ത അംഗത്വാ ഓസിജ ഇത്യനേന അകാരസ്യ ഏത്വേ കൃതേ രാമേ ഓസ് ഇത് സ്ഥിതി ഏച്ചോ അയവായോ ഇത്യനേന ഏകാരസ്യയാദേശി രാമയോസ് ഇത്യസ്യ പദത്വാത് ഋത്തു വിസർഗേ ച രാമയോഹോ. വ്യത്യാസമില്ല, പഴയതുപോലെ തന്നെ. അല്ല അല്ല, അപവാദം വേറെ, അപവാദം ഒന്നല്ല പറയുന്നു. ഇവിടെ അതേ ദോഷം തന്നെ വരുന്നു. നാമി വന്നാലും വർഷം അധ്യാപകം വന്നിട്ടെന്നുള്ള സൂത്രപ്രകാരം നാമം വന്നു. പൂർവത്തിന് ദീർഘം വന്നാൽ ഏത് ഹ്രസ്വത്തെ ആശ്രയിച്ചാണോ നൊട്ട് വന്നത്, ആ നൊട്ട് നിമിത്തമായി ദീർഘം വന്നാൽ അകാരം നശിച്ച് ദീർഘം വരുന്നു. ആണ് സന്നിപാത ലക്ഷണോ വിധിര നിമിത്തം തദ് വിഘാദസ്യ എന്ന് പറഞ്ഞത്. ആ ദോഷം ഇവിടെയുണ്ട്. ഞാൻ പറയുന്നു ഇവിടെ ആ ദോഷമുണ്ട്, പക്ഷേ നാം എന്തിനു വിധിച്ചു, ദീർഘം വരാൻ വേണ്ടി. അപ്പോ ആ വിധാന സാമർഥ്യം കൊണ്ട് തന്നെ പരിഭാഷയെ ഈ വിധി ബാധിക്കും. പരിഭാഷയിൽ കണക്കിലെടുക്കുന്നില്ല. അപ്പൊ ദീർഘം വരും. എന്ന് പറയുന്ന പോലെ തന്നെ വിധാന സാമർഥ്യ വിധിച്ചിരിക്കുന്നത് കൊണ്ട് വരും. പിന്നെ അതിനെ ഖണ്ഡിക്കുന്നുണ്ട് ഇവിടെ. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ അത് തീരുന്ന ചർച്ചയല്ല. അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാം, മറ്റ് സൂത്രം ഉദാഹരണമായിട്ടെടുക്കാം, പിന്നെ അതിനെക്കുറിച്ച് ചർച്ച വരും. നമ്മളവിടെ നിർത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. അടുത്തു വരുന്നതാണ് സപ്തമീ ബഹുവനം രാമേഷു അവസാനത്തെ ശബ്ദം. അവിടെ പഴയതുപോലെ തന്നെ രാമ രാമ രാമ ഇതി ബഹുത്ത് വീക്ഷായ ബഹുവചനപ്രത്യേ ജാതെ രാമസു ഇതി സ്ഥിതി സ്വരൂപാണ ഏകശേഷ ഏകവിഭക്തു ഇത്യനേന ഏകശേഷേ രാമ സു സുപ്പ് ഇത്യത്ര സുപ്പ് പകാരസ്യ ലോപേ ഇസ്സഞ്ജായാ ലോപേ ച ഹലന്തി ഇത്യനേന രാമസു ഇത്യത്ര ഉപകാരസ്യ അനുനാസികത്വ അഭാവാ ഇസഞ്ജാഭാവേ ലോപാഭയ ലോപാഭ അഭാവേ ച രാമസു ഇതി സ്ഥിതി. ഇവിടെ ഉദ്ദേശ ജനനാസികത്വം എന്നുള്ള സൂത്രം കൊണ്ട് ലോകം വരുന്നില്ല എന്നുകൊണ്ടാണ് അനുനാസികമല്ല. അപ്പൊ രാമസു എന്ന് തന്നെ ഇരിക്കും. ബഹുവചനെ ജല്യേ അത്ര സുപ്രത്യസ്യ ബഹുവനത്വാ ചലാദിത്വാച്ച പൂർവസ്ഥിതസ്യ അതന്ത അംഗസ്യ ഏത്യകൃതി അലോന്ത്യസ്യ ഇത്യനേന അന്തിമാകാരസ്യ ഏത്യജാതെ രാമേസു ഇത്യത്ര സകാരസ്യ ഷത്വവിധാനം അഗ്രിമസൂത്രേണ ക്രിയത്തെ. ആദേശപ്രത്യയോ ഇവിടെ പലതും പുറത്തു നിന്ന് പലതും വരുന്നുണ്ട്. ഇൻകോഹോ അതുകൊണ്ട് വന്ന് ഇൻകുഭ്യാം പരസ്യ അപദാന്തസ്യ ആദേശസ്യ പ്രത്യയ അവയവസ്ഥ യഹ സഹ തസ്യ മൂർധന്യാദേശ ഈഷദ്വൃതസ്യ സസ്യ താദൃശേവശ രാമേഷു. ഇൻഗുഭ്യാംബരസ്യ അവദാന്തസ്യ ആദേശസ്യ എന്നുള്ളതിന് യഹസഹ എന്നുള്ളതിനോട് അന്വയിക്കണം. അപദാന്തസ്യ ആദേശസ്യ യഹസഹ പിന്നെ പ്രത്യയ അവയവസ്ഥ യഹസഹ അത് പ്രത്യേകം കൊടുക്കണം. രണ്ട് വാക്യമാണ് എന്നുവെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് അപദാന്തമായ ആദേശത്തിന്റെ സകാരം, മറ്റൊന്ന് പ്രത്യയത്തിന്റെ അവയവമായ സകാരം. രണ്ട് രണ്ട് കാര്യങ്ങളാണ്. നിമിത്തം പറയുന്നുണ്ടെന്നാണ് ഇൻ കുഭ്യാം ഇൻ കോഹോ ഇങ്ങോട്ട് അനുവർത്തിക്കുന്നുണ്ട്. പൂർവത്തിൽ ഇണ് അല്ലെങ്കിൽ കവർഗം വേണം. ഇണ്ണെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണ്? ഈവു. എന്നാണോ പഠിച്ചത്? ആയവരട്ടിലാണ് പൂർവേണൈവേൺ ഗ്രഹ സർവേ ഏത് ദേഹം പരേണ തൂ. നേരത്തെ പഠിച്ചു പൂർവേണൈവേൺ ഗ്രഹ സർവേ. പിന്നെ പരേണയവ അൺ തഥാ മത ഹൃദയ അണു സവർണസ്യ പരേണൈവ ഇൺ. അങ്ങനെ പൂർവേണല്ല പരേണ. പരേണൈവേൺ ആ തിരിഞ്ഞുപോയി. നേരത്തെ പറഞ്ഞു എന്നെയും തിരിച്ച്. അങ്ങനെയാ പറയുന്നു. എന്താണ് പരേണേവേൺ ഗ്രഹ? പരത്തിലണകാരമായിട്ട് ചേർത്ത് വേണം എല്ലായിടത്തും എണ്ണിനെ ഗ്രഹിക്കാൻ. പൂർവേണേവ അൺ ഗ്രഹ മത. പക്ഷെ അണ്ണെന്ന് പറയുമ്പോ എന്ത് ചെയ്യണം? പൂർവത്തില നകാരവുമായിട്ട്. കാരണം രണ്ട് നകാരം വന്നുകൊണ്ടാണ്. പക്ഷെ വെറുതെ അണുത് സവർണസ്ഥിത്യേത ദേഹം പരേണത്തു. അണുത് സവർണസ്യ എന്ന് പറയുന്നിടത്ത് മാത്രം പരണകാരമായിട്ട് എടുക്കണം. അപ്പൊ ഇണ്ണെന്ന് പറഞ്ഞാൽ എന്തായാലും പരണകാരവുമായിട്ടാണ്. അപ്പൊ ഇണ്ണല്ലെങ്കിൽ കവർഗത്തിന്റെ പരത്തിൽ ഉള്ള യഹ സഹ തസ്യ മൂർധന്യാദേശ അപദാന്തസ്യ മൂർധന്യ എന്ന് പൂർവത്തിൽ നിങ്ങോട്ട് വരുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞ മൂർധന്യാദേശ. ഇത് ഇതുവരെയുള്ള വിധി പോലെയല്ല. ഇതൊരു വിധിയാണ്, ആദേശത്തെ വിധിക്കുകയാണ്. പക്ഷെ ഒരു പ്രത്യാഹാരം പറഞ്ഞില്ല, ഒരു വർണ്ണം പറഞ്ഞില്ല. കാരണം എന്താണ്? ഇഗോ എണച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കിന് എണ്ണ വരും എന്ന് പറയുമ്പോൾ എന്താ ഒരു പ്രത്യാഹാരത്തെ പറയുകയാണ്. നേരിട്ട്, അല്ലെങ്കിൽ ഒരാദേശത്തെ പറയും, നേരത്തെ പറയും ഇങ്ങേർ യാ, ഒരാദേശത്തെ ഒരു ശബ്ദത്തെ അവിടെ വിധിക്കുകയാണ്, യാ എന്ന് പറയുന്നതിനെ വിധിക്കുന്നു. ടാങ്ങൻ സിംഗൻ സൈനാസ്യ ഇന ആത്തസ്യ ഇങ്ങനെയുള്ള ശബ്ദങ്ങളെ വിധിക്കുന്നു. ഇവിടെ അതൊന്നുമല്ല, ആദേശമായിട്ട് വിധിക്കുന്ന ഇവിടെ എന്തിനാണ്? മൂർധന്യ, മൂർധന്യം എന്ന് പറയുന്നു, മൂർധന്യത്തെ വിധിക്കുകയാണ്. പൂർവത്തിൽ എന്ത് വേണം? എൺ അല്ലെങ്കിൽ കവർഗം. ആ എണ്ണല്ലെങ്കിൽ കവർഗത്തിന്റെ പരത്തിലിരിക്കുന്ന യസ് സഹ, ഏതൊരു സകാരമാണോ അതിന് മൂർധന്യത്തെ വിധിക്കുന്നു. സകാരത്തിന് മൂർധന്യത്തെ വിധിച്ചു കഴിഞ്ഞാൽ അവിടെ ഷകാരമേ വരത്തുള്ളൂ, വേറൊന്നും വരത്തില്ല. അതാണ് അതിന്റെ വിശേഷത. പക്ഷെ അത് രണ്ട് സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത്. ഒന്നവിടെ പദാന്തസ്യ ആദേശസ്യ, അപദാന്തസ്യ ആദേശസ്യ. അപദാന്തമായി വരുന്ന, പദാന്തത്തിൽ അല്ലാതെ വരുന്ന, ആദേശമായി വരുന്ന സകാരത്തിൽ ഷകാരം വരും. അതിന് നമ്മൾ പഠിക്കണം, ഇവിടെ എങ്ങും എത്തിയിട്ടില്ല. അപദാന്തമായി, അതായത് പദത്തിന്റെ അന്ത്യത്തിലായിരിക്കാൻ പാടില്ല, അങ്ങനെയുള്ള അത്. പിന്നെ പദത്തിന്റെ അന്ത്യത്തിലായിരിക്കാൻ പാടില്ല മാത്രമല്ല, അത് ആദേശമായി വരുന്ന സകാരമായിരിക്കണം. അങ്ങനെ ഒന്ന് ഇനി കിട്ടുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനെന്തുവരും. മൂർധന്യം വരുന്ന വെച്ചാൽ ഷകാരം വരും. ഇവിടെ ഇപ്പം നമുക്ക് ആവശ്യമായി വരുന്ന രണ്ടാമത്തെ ഭാഗമാണ് പ്രത്യയ അവയവ യ സഹ. ഒരു പ്രത്യയത്തിന്റെ അവയവമായി വരുന്ന സകാരത്തിന് ഷകാരം വരും എന്നാ പറയുന്നത്. ആ ഒരു ഭാഗമേ ഇപ്പം നമുക്ക് ആവശ്യമുള്ളൂ, മറ്റതിപ്പോൾ ആവശ്യമില്ല. അപ്പോൾ ഇപ്പം നമ്മൾ അർത്ഥം തൽക്കാലം എങ്ങനെ മനസ്സിലാക്കാം? ഇൻകുഭ്യാം പരസ്യ പ്രത്യയ അവയവ യഹ സഹ തസ്യ മൂർധന്യാദേശ, ഇത്രയും മാത്രം ഇപ്പം മനസ്സിലാക്കിയാൽ മതി. ഇൻകുഭ്യാം പരസ്യ, ഇണ്ണിന്റെയും കവർഗത്തിന്റെയും പരത്തിലിരിക്കുന്ന പ്രത്യയത്തിന്റെ അവയവമായിരിക്കുന്ന സകാരത്തിന് ഷകാരം വരും. ഇവിടെ ഇരിക്കുന്ന രാമേ എന്നാണ്, കാരണം ബഹുവിനെ ചല്യത്ത് വന്നതിന് ശേഷമാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് എവിടുത്തെ സൂത്രമാണ്? ത്രിപാദി. അപ്പൊ സപാദ സപ്താധിയിലെ സൂത്രം എന്ത് ചെയ്യും? അദ്ദേഹം പ്രവർത്തിക്കും, ബഹുവിനെ ചല്യത്ത് വന്നു കഴിഞ്ഞു. അപ്പൊ രാമേ എന്നായി. ഇപ്പോ ഈ സൂത്രം നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ഇവിടെ രാമേ സു സകാരം എന്ന് പറയുന്നത് ഇണ്ണിന്റെ പരത്തിലിരിക്കും. ഇണ്ണെന്ന് പറയുന്നത് എവിടെ മുതൽ ഏതുവരെ? ഈ പോകുന്നുണ്ട്, അതിനകത്ത് വരുന്നുണ്ട് എ. അപ്പൊ ഇണ്ണിൽപ്പെട്ട എയുടെ പരത്തിലിരിക്കുന്നു സു. അതിന്റെ പ്രത്യേകത എന്താണ്? അത് ഒരു പ്രത്യയത്തിന്റെ അവയവുമാണ്. ഇവിടെ ഇരിക്കുന്ന സു എന്ന് പറയുന്നത് പ്രത്യയ സപ്ന ഉള്ളതാണ്. ഏ സൂത്രപ്രകാരം പ്രത്യയ എന്നുള്ള സൂത്രപ്രകാരം ഇതിന് പ്രത്യയ സപ്നയുണ്ട്. ആ പ്രത്യയത്തിന്റെ അവയവമാണ്, ഒരു ഭാഗമാണെന്ന് തോന്നുന്നു സ്. അപ്പൊ ഇവിടെ പ്രത്യയത്തിന്റെ അവയവമായിരിക്കുന്ന സകാരം, ആ അംശമാണ് നമുക്ക് ആവശ്യം, ആ ഭാഗം. അപ്പോ എങ്ങനെയാണ്? രാമേ സൂന്നിരിക്കുമ്പോൾ ഇൺ ആയ ഏകാരത്തിന്റെ പരത്തിൽ സു എന്ന് പറയുന്ന പ്രത്യയത്തിന്റെ അവയവമായി എന്തിരിക്കുന്നു? സകാരം. അതിന് ഷകാരം വരുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? രാമേ സു എന്നുള്ളത് രാമേ ഷു എന്ന് വരും. പക്ഷേ രാമസ്യാമിനടത്തും പ്രത്യയത്തിന്റെ അവയവമായി സകാരമുണ്ട്, ഇവിടെ അവിടെ ഷകാരം വന്നില്ല. എന്തുകൊണ്ടാണ്? ആദേശമൊന്നുമല്ലല്ലോ ഇവിടെ പറഞ്ഞത്. അത് അതിന്റെ കാര്യം മറക്കാനാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്നാ അത് ഓർക്കുന്നത്? അക്കാര്യമേ മിണ്ടരുതെന്ന് പറഞ്ഞു, ആവശ്യമില്ലാത്തത് ശ്രദ്ധിക്കരുതെന്ന് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ അക്കാര്യം പറയുന്നു? ആ എണ്ണല്ലെങ്കിൽ കവർഗത്തിന്റെ പരത്തിൽ വന്നാലേ എന്ത് വരത്തുള്ളൂ? സകാരത്തിന് ഷകാരം വരത്തുള്ളൂ. അല്ലാതെ അവദാന്തസ്യ ആദേശസ്യ അത് നമ്മളിപ്പോൾ ചിന്തിക്കണ്ടെന്ന് പറഞ്ഞു. അതിപ്പോൾ ആവശ്യമുള്ള കാര്യമില്ല. ഇപ്പം നമ്മൾ നോക്കേണ്ട എന്താണ്? പ്രത്യയത്തിൻ്റെ അവയവമാണോ ടാങ്ങ ചിങ്ങ സാമിന സ്യാഹ എന്നുള്ള സൂത്രമനുസരിച്ച് സ്യാ എന്ന് പറയുന്നത് ആദേശമാണ്. ഏതിനാദേശമായിട്ട് വന്നു? ഏതിനാണ് ങസി ധ്യാംഭ്യസ് ങസ്വസ് ആം ഏതിനാദേശമായി വന്നത്? ങസിന് ആദേശമായി വരുമ്പോൾ സ്യാ എന്ന് പറയുന്നത് പ്രത്യയം അല്ലെങ്കിലും പ്രത്യയമാവും. ഏത് സൂത്രപ്രകാരം? സ്ഥാനികതാദേശോ അനൽവിധു. അതുകൊണ്ട് അത് പ്രത്യയമാണ്. പ്രത്യയത്തിന്റെ അവയവമായി അവിടെ എന്തുണ്ട്? സകാരം. പക്ഷെ അതിന് ഷത്വം വരുന്നില്ല. എന്തുകൊണ്ടാണ്? പൂർവ്വത്തിൽ എണ്ണുമില്ല, കവർക്കുമില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? എണ്ണുകൊണ്ട് പരത്തിൽ പ്രത്യയത്തിന്റെ അവയവമായ സകാരമുണ്ട്. അതുകൊണ്ട് ഷകാരം വന്നിട്ട് എന്തുവരുന്നു? രാമേ ഷു എന്നുണ്ട്. പിന്നെ ഇവിടെ മറ്റു ചില കാര്യങ്ങളൊക്കെ ഈ സൂത്രത്തിൽ പറയുന്നുണ്ട്. ആദേശപ്രത്യയോഹോ എന്ന് പറയുന്നിടത്ത് ഒരു ആദേശത്തിനും പ്രത്യയത്തിനും ഒന്നാണ് നമ്മൾ അർത്ഥം പറയുന്നത്. ഒരു വിഭക്തിയാണ് ഷഷ്ടിയന്തം, സമസ്ത പദമാണ്. പിന്നെ ആദേശസ്യ പ്രത്യയസ്യ എന്ന് പിരിച്ചെടുക്കുമ്പോൾ അവിടെ ഷഷ്ടിക്ക് രണ്ടർത്ഥം വരും. അങ്ങനെ വരാൻ പാടില്ല, പക്ഷെ സൂത്രങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ആദേശസ്യ എന്ന് പറഞ്ഞാൽ അവിടെ ഷഷ്ടിയുടെ അർത്ഥം താതാന്യം, ആദേശരൂപത്തിലുള്ള സകാരം എന്ന് വരും. ഷഷ്ടി കണ്ടു കഴിഞ്ഞാൽ എല്ലായിടത്തും നമ്മൾ ഇന്റെ ഇക്കും ഇന്നും ഉടേ ഷഷ്ടി എന്നൊക്കെ പറയാറില്ലേ, അതിന്റെ വെച്ചുമെന്നവി എന്നെല്ലാം പറയാറുണ്ട് മലയാളത്തിൽ. ആദേശസ്യ എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ അർത്ഥം പറയുന്നത് എന്താണ്? ആദേശരൂപത്തിലുള്ള സകാരം, അത് താതാത്മ്യ ഷഷ്ടി എന്ന് പറയും. ആദേശം തന്നെ സകാരം, ആദേശത്തിന്റെ സകാരമല്ല, പിന്നെയോ ആദേശമായ സകാരം. ആ സമയം പ്രത്യയസ്യ എന്ന് പറയുമ്പോൾ അവിടെ അവയവ ഷഷ്ടിയാണ്. പ്രത്യയത്തിന്റെ സകാരം അതാണ് ഇവിടെ എഴുതിയത്, പ്രത്യയ അവയവ യസഹ, അത് അവയവ ഷഷ്ടി. ഒരു സമസ്ത പദത്തിലെ ഒരേ ഷഷ്ടിയെ തന്നെ രണ്ടർത്ഥത്തിലെടുക്കുന്നു. അതൊക്കെ നമ്മൾ അല്ലല്ല, സമാനാധികരണ സൃഷ്ടി എന്ന് പറയുന്നത് വേറെ, അത് രണ്ട് ശബ്ദങ്ങൾ വരുമ്പോഴാണ് അത് വരുന്നത്. രണ്ട് ശബ്ദങ്ങൾ തമ്മിൽ അഭേദമായ അർത്ഥം വരുമ്പോഴാണ് പറയുന്നത് എന്ത്? രണ്ടിടത്തെ സമാനാധികരണം വരത്തുള്ളൂ. താതാത്മ്യം എന്ന് പറയുന്ന ഒന്നിൽ തന്നെ വരുന്നത്. ഇവിടെ രണ്ട് ശബ്ദമില്ല. ഇവിടെ എന്താണുള്ളത്? ആദേശസ്യ സസ്യ എന്ന് പറയുന്നു. അപ്പം നമ്മൾ സാധാരണ അർത്ഥം പറയുന്നതാണ് ആദേശത്തിന്റെ സകാരത്തിന്റെ പറയുന്നതല്ല. ആദേശം തന്നെയാണ് ഇവിടെ എന്ത്? സകാരം ഒന്നേ ഉള്ളൂ, ഇവിടെ രണ്ടില്ല. ആദേശാത്മകമായ സകാരം എന്നർത്ഥം പറയും. രണ്ട് കാര്യങ്ങളെയും പറയുന്നില്ല, ഒന്ന് തന്നെ. ആദേശ രൂപത്തിലുള്ള എന്താണോ സകാരത്തിന് എന്നും പ്രത്യയത്തിന്റെ അവയവമായ സകാരത്തിനെന്നും പറയുന്നു. ഇവിടെ വിധിച്ചത് മൂർധന്യമാണ്, ഷകാരമല്ല. ഏതിനാണ് മൂർധന്യങ്ങളെന്ന് പറയുന്നത്? ഋടുരഷാണ മൂർധ എന്നാണ് പറയുന്നത്. ഋടുരഷങ്ങളെല്ലാം മൂർധാക്കളാണ്. മൂർധനി ഭവം മൂർധന്യം, മൂർധാവിൽ ഭവിക്കുന്നത് മൂർധന്യം. അതുകൊണ്ട് അതിനെല്ലാം മൂർധന്യങ്ങളെന്ന് പറയുന്നു, മൂർധാസ്ഥാനമായതുകൊണ്ട്. അപ്പോൾ അതിന് സകാരത്തിന് മൂർധന്യത്തെ വിധിച്ചപ്പോൾ അവിടെ ഏതാ പ്രാപ്തമാവുന്നത്? സകാരത്തിന്റെ സ്ഥാനത്ത് അതെന്താ? എല്ലാം പ്രാപ്തമാവും. എല്ലാം പ്രാപ്തമാവും. അപ്പോ ഏ സൂത്രം വരും? സ്ഥാനം നോക്കുമ്പോ എങ്ങനെ ഒരു സകാരത്തിന്റെ സ്ഥാനം എന്താണ്? ദന്താണ്. ആദേശങ്ങളുടെ സ്ഥാനം എന്താണ്? മൂർദ്ധ. ശരിയാകത്തില്ല. പിന്നെ പ്രയത്നം നോക്കണം, ആഭ്യന്തര പ്രയത്നം നോക്കണം. സകാരത്തിന്റെ ആഭ്യന്തര പ്രയത്നം എന്താണ്? ഈഷദ്വൃതം ഊഷ്മണാം ശല ഊഷ്മാണ. ശല്ലിൽപ്പെടുന്നതാണ് ഷകാരം. അതിന്റെ ആഭ്യന്തര പ്രയത്നമാണ് എന്ത്? ഈഷദ്വൃതം. ആദേശത്തിൽ ഇതിൽ ഈഷദ്വൃതമുള്ള ഏതാണ്? ഒന്നേ ഉള്ളൂ. ഈഷദ്വൃതം ഊഷ്മണാം ശല ഊഷ്മാണ. ഷകാരം അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് ഈഷദ്വൃതസ്യ സസ്യ താദൃശേവ ഷഹ? മൂർധാന്യങ്ങളെയാണ് വിധിച്ചതെങ്കിലും ഈഷദ്വൃതമായിരിക്കുന്ന സകാരത്തിന് താദൃശയേവ ഷകാരം. രാമേഷു ഏവം കൃഷ്ണാദിയോപ്യതന്താഹ. ഇതുപോലെ അദന്തമായ കൃഷ്ണാദികൾ അപി ഇതുപോലെ എന്നർത്ഥം. കൃഷ്ണനെന്നോ കേശവനെന്നോ രാമനെന്നോ അദന്തമായ ശബ്ദങ്ങൾക്കെല്ലാം രൂപങ്ങൾ ഇതുപോലെ. പിന്നെ അതിന് ഇത്രേ വ്യത്യാസമുള്ളൂ. എന്താണ് അദന്തമായ ശബ്ദങ്ങളിൽ അട്ടുപ്പാണുവയ അപി എന്ന് പറയുന്ന സൂത്രം വരുന്നിടത്ത് മാത്രം വ്യത്യാസമുണ്ട്. അട്ട് കവർഗ പവർഗ നുമ്മ് ഇതിന്റെ പരത്തിലാണ് നകാരം വരികയാണെങ്കിൽ എന്ത് വരും? നകാരം വരും. അല്ലെങ്കിൽ വരത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ ശിവ, ശിവേണ എന്ന് പറയും, ശിവേന എന്ന് വരും. എന്തുകൊണ്ടാണ്? പോരാ രഷാഭ്യാം പൂർവത്തിൽ രേഖ ഉണ്ടെങ്കിൽ ഷകാരം വേണം. പിന്നെ അത് നോക്കിയാൽ മതി. ശിവേന ശിവാനാം എന്നിടത്ത് എന്താണ്? പൂർവത്തിൽ രേഖവുമില്ല ഷകാരമില്ല നകാരത്തിന്റെ. അതുകൊണ്ടെങ്കിൽ പിന്നെ ബാക്കി നോക്കിയാൽ മതി. അട്ടുപ്പാമുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതില്ല. കൃഷ്ണേ നാണോ കൃഷ്ണേ നാണോ? എന്തുകൊണ്ട്? കൃഷ് ഷകാരം ഉണ്ടല്ലോ. കൃഷ് ഷകാരമുണ്ട്. രഷാഭ്യാം അതിന്റെ പരത്തിൽ എന്തിരിക്കുന്നു? നാ വന്നു. പിന്നെ എന്തു വന്നു? കൃഷ് നാ. പിന്നെ എന്തു വന്നു? കൃഷ്ണ കൃഷ്ണ ഏ വന്നു. പിന്നെ നാ വന്നു. അവിടെ വന്നിരിക്കുന്ന ഒരു നാ അല്ലേ? അട്ടിൽപ്പെടുന്നുണ്ടോ? കൂവിൽപ്പെടുന്നുണ്ടോ? പൂവിൽപ്പെടുന്നുണ്ടോ? ആങ്ങിലില്ല, നുമ്മിലില്ല. അപ്പൊ പരത്തിലിരിക്കുന്ന നകാരത്തിന്റെ നകാരം വരത്തില്ല. പക്ഷെ എന്റെ പൂർവ്വത്തിൽ എന്തുണ്ട് ഇവിടെ? കൃഷ് എന്നിടത്ത് രേഖ ഉണ്ടോ? രേഖ ഉണ്ടോ? പിന്നെ ഏതാ ഉള്ളത്? ഷകാരം രഷാഭ്യാം നോണ സമാനപദേ ഷായുണ്ട്. ഷായുണ്ട്, പരത്തിൽ നകാരമുണ്ട്. പക്ഷെ ഇടയ്ക്ക് എന്ത്? അട്ക്കുപ്പും നും ആങ് ഇതിൽപ്പെട്ട ഒന്നില്ല. അട്ട് കു പു നും ആങ് ഇതിൽപ്പെട്ട ഒന്നും ഇടയ്ക്കില്ല. ഇടയ്ക്ക് ഇരിക്കുന്ന ഏതാണ്? നാ. അത് ഇതിൽ പെടുന്നില്ല. അതുകൊണ്ട് എന്ത് വരുന്നു? നകാരം വരുന്നില്ല. കൃഷ്ണേന കൃഷ്ണാന അങ്ങനെ വരത്തുള്ളൂ. ഈശ്വരേണ ഈശ്വരേണ എന്ന് വരുന്നു. ഈശ്വരേണ എന്ന് വരുന്നത് നകാരം വരുന്ന എന്തുകൊണ്ട്? ഈശ്വരരേഖം. രേഖത്തിന്റെ പരത്തിൽ എന്തു വന്നു? ഏ അട്ട്. പരത്തിന് നകാരത്തിന് നകാരം വന്നു. ഈശ്വരേണ ഈശ്വരാണ. അങ്ങനെ ഓരോ സ്ഥലത്തും മനസ്സിലാക്കണം. അങ്ങനെ വരുന്ന വ്യത്യാസം വരും. അല്ലെങ്കിൽ അദന്തമായ പുല്ലിംഗ ശബ്ദങ്ങളെല്ലാം തന്നെ ഇതുപോലെ ഇരിക്കും. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അടുത്ത് വരുന്ന ശബ്ദം എന്ന് പറയുന്നത് സർവശബ്ദമാണ്. അതും അദന്തം തന്നെയാണ്. അദന്തമായ പുല്ലിംഗ ശബ്ദങ്ങളെല്ലാം ഇതുപോലെയാണെന്ന് പറഞ്ഞു. എന്നാൽ അദന്തമായ സർവ എന്ന് പറയുന്ന പുല്ലിംഗ ശബ്ദത്തിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അതിനെ അടുത്ത് കാണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും എല്ലാ അകാരാന്ത ശബ്ദങ്ങളും ഇതുപോലെ ആയിരിക്കും. സർവശബ്ദത്തിന് വ്യത്യാസം വരാൻ കാരണം, സർവശബ്ദം എന്ന് പറയുന്നത് സർവനാമം എന്നുള്ള സംജ്ഞയുള്ള ശബ്ദമായതുകൊണ്ടാണ്. സർവനാമം എന്ന സംജ്ഞാനുണ്ട്. സർവേഷാം നാമ, അതാണ് സർവനാമം എന്ന് പറയുന്നത്. എല്ലാവരുടെയും പേരാണത്. സർവ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിനെയും പറയാൻ സർവ എന്ന്. നൂറ് പേരിരിക്കുമ്പോൾ സർവ എന്ന് പറഞ്ഞാൽ എല്ലാവരും പെടും. അപ്പൊ എല്ലാത്തിൻ്റെയും നാമമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? സർവനാമം എന്ന് പറയുന്നത്. രാമനും കൃഷ്ണനും കേശവനെയും എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയുന്നത് സർവേഷാം, എല്ലാവർക്കും സുഖം ഭൂയാ, സുഖം ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒന്നും സർവേഷാം എന്ന് പറയുന്ന എല്ലാവരുടെയും നാമമായി. പക്ഷെ സർവനാമം എന്ന് പറയുന്നത് എന്താണ്? ഒരു സംജ്ഞയാണ്. പ്രാതിപദികം എന്നെല്ലാം പറയുന്നത് പോലെയുള്ള ഒരു സംജ്ഞയാണ്. അവിടെ സംജ്ഞ എന്താണ്? സർവാദി. അതിലിവിടെ പറഞ്ഞിരിക്കുന്ന സർവാദീനി, സർവാദി ശബ്ദങ്ങൾക്ക് സർവനാമ സംജ്ഞയുണ്ടതാണ് ഈ സൂത്രം. ഇത് സംജ്ഞാസൂത്രം. സർവാദി ശബ്ദങ്ങൾക്ക് സർവനാമ ശബ്ദമുണ്ട്. ഇനി സർവാദി ഏത് നോക്കുക? സർവ വിശ്വ ഉഭ ഉഭയ ഡതര ഡതമ അന്യ അന്യതര ഇതര ത്വത് ത്വ നേമ സിമ സമ സിമ പൂർവ പരാവര ദക്ഷിണോത്തര അപര അധരാണി വ്യവസ്ഥയാം അസംജ്ഞായാം സ്വം അജ്ഞാതി ധനാഖ്യായാം അന്തരം ബഹിർസ് യോഗ ഉപസംയാനയോ ത്യത് തത് യത് ഏതത് ഇതം അതസ് ഏക ദ്വി യുഷ്മത് അസ്മത് ഭവതു കിം. ഇത്രയാണോ? ഇതിത്രയാണ് സർവാദികളെന്ന് പറയുന്നത്. അപ്പൊ ഈ താഴെ എഴുതിയിരിക്കുന്നതിന് പറയുന്നത് എന്താണ്? സർവാദിഗണം. നേരത്തെ ഒരു ഗണം നമ്മൾ പഠിച്ചല്ലോ, ഏതാണ്? പ്രാതയോ ചാതി പ്രാതി, പിന്നെ വേറെ ഏതാണ്? ഭ്വാതി, പിന്നെ ചാതി പ്രാതി ഭ്വാതി സ്വാദ്യ. അതേ സൂത്രത്തിൽ വന്നോ? അതേ സൂത്രത്തിൽ വന്നു. അത് ഗണമാണോ? പ്രത്യയമാണ്. വേറെ ഗണം ഏതോ പഠിച്ചതെന്നാ ചോദിച്ചത്. പ്രാതി വന്നു, ചാതി വന്നു, ചാതയോ അസത്വി പ്രാദേഹ ഭൂവാദയോ, അതും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഏതാ ശേഷിക്കുന്നു? ശകന്ധ്വാദിഷു പരരൂപം വാച്യം അല്ലേ? ശകന്ധ്വാദിര ആകൃതി ഗണോയം പറഞ്ഞല്ലേ. അതുപോലെ വരുന്ന ഒരു ഗണമാണിത് സർവാദി. അതിൽ ഈ 35 ശബ്ദങ്ങൾ വരും. സർവവിശ്വ തുടങ്ങി ഈ ശബ്ദങ്ങൾക്കെല്ലാം എന്ത് വരുന്നു? സർവനാമം എന്നൊരു സംജ്ഞ വരുന്നു. അതുകൊണ്ട് ഇതിന്റെ രൂപത്തിന് വ്യത്യാസം വരുന്നുണ്ട്. സർവനാമം എന്ന് പറയുന്ന സംജ്ഞയെ ആശ്രയിച്ചുകൊണ്ട് വിധികൾ വരും. അങ്ങനെ വിധി വരുമ്പോൾ രൂപത്തിന് വ്യത്യാസം വരും. ബാക്കി രൂപങ്ങളെല്ലാം രാമശബ്ദം പോലെയിരിക്കും. ഇവിടെ വിശേഷമായി വിധി അനുസരിച്ച് വരുന്ന രൂപമാറ്റം ഒഴിവാക്കിയാൽ ബാക്കിയെല്ലാം രാമശബ്ദം പോലെ വരും. അപ്പൊ ഈ ഗണത്തിൽ സർവാദി ഗണമെന്ന് പറയും, ഈ ഗണത്തിൽ വരുന്ന എല്ലാ ശബ്ദങ്ങളും നമ്മൾ ശ്രദ്ധിക്കും. ഈശ്വരലിംഗ പ്രകടനത്തിൽ ഇതിന് വ്യത്യാസമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സർവ വിശ്വ ഉഭ ഉഭയാഡതര ഡതമ അന്യ അന്യതര ഇതര ഇതെല്ലാം അചന്തങ്ങളാണ്, എല്ലാം ഹ്രസ്വ അകാരാന്തങ്ങളാണ്. പക്ഷേ തൊത്ത് ത്യത് തത് യത് എന്നൊക്കെ പറയുമ്പോൾ അത് ഹലന്തമായി. അപ്പോൾ ഇവിടെ ഈ സർവവിശ്വ ഉഭ ഉഭയ എന്ന് പറയുന്നത് നമ്മളിവിടെ തന്നെ പഠിക്കും. പഠിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പുല്ലിംഗം സ്ത്രീലിംഗം നമസ്കലിംഗം മൂന്ന് രൂപങ്ങൾ വരും, മൂന്നും പഠിക്കും. കാരണം ഇത് സർവനാമ ശബ്ദങ്ങളാണ്, പ്രോണൌൺ എന്ന് പറയുന്നു. അപ്പോൾ അത് പുല്ലിംഗ ശബ്ദത്തിനും സ്ത്രീലിംഗ ശബ്ദത്തിനും നമസ്കാരത്തിനും ഉപയോഗിക്കാം. രാമഹ രാമോ രാമാഹ സർവഹ സർവോ സർവേ സർവാഹ എന്നല്ല വ്യത്യാസം വരുന്നു. എന്തുകൊണ്ട്? സർവനാമ സംജ്ഞയുള്ളതുകൊണ്ട്. അപ്പം നമ്മളങ്ങനെ പറയും സർവേ രാമാഹ, അങ്ങനെ ഉപയോഗിക്കും. സീത സീതേ സീതാഹ സ്ത്രീലിംഗത്തിന്റെ വിശേഷണമായിട്ട് ഉപയോഗിക്കും. പുഷ്പം പുഷ്പേ പുഷ്പാണി നമസ്കലിംഗത്തിന്റെ വിശേഷണമായിട്ട് ഉപയോഗിക്കും. അങ്ങനെ വരുന്നിടത്തെല്ലാം സർവശബ്ദത്തിന്റെ രൂപത്തിനും മാറ്റം വരും. അതുകൊണ്ട് ഈ ശബ്ദം ഇങ്ങനെ നാമത്തിന് പകരം ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിന് മൂന്ന് ലിംഗങ്ങളിൽ ഈ ശബ്ദത്തിന് പ്രയോഗം വരും. അസമയം രാമശബ്ദം അങ്ങനെയല്ല, അത് പുല്ലിംഗ ശബ്ദമാണ്, പുല്ലിംഗത്തിലെ പ്രയോഗിക്കും. രാമ എന്നുള്ള ശബ്ദം ഉണ്ടെങ്കിലും അത് രാമശബ്ദമല്ല, അത് വേറെയാണ്. രാമശബ്ദം എന്ന് പറയുന്നത് അത് പുല്ലിംഗത്തിലെ പ്രയോഗിക്കും. ഇവിടെ സർവശബ്ദം അങ്ങനെയല്ല, ഇത് എല്ലാ ലിംഗങ്ങളിലും പ്രയോഗിക്കും. അതുകൊണ്ട് ഇത് നമ്മൾ അജന്ത പുല്ലിംഗത്തിൽ പഠിക്കും, അജന്ത സ്ത്രീലിംഗത്തിൽ പഠിക്കും, അജന്ത നംസലിംഗത്തിലും പഠിക്കും. ഇപ്പൊ സർവാദികൾ എന്ന് പറയുന്നതുകൊണ്ട് ഇത്രയും ശബ്ദങ്ങളെയും എടുക്കണം. ഇതിനെല്ലാം സർവനാമ സ്വപ്നയുണ്ട്. ഇവിടെ പിന്നെ ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. സർവ ആദി യേഷാം സ്ഥാനി സർവാദീനി നമസ്കലിംഗം വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവാദീനി ശബ്ദസ്വരൂപാണി, ശബ്ദസ്വരൂപം എന്ന് പറയുന്നതിന്റെ വിശേഷമായതുകൊണ്ടാണ്. സർവാദികളായ ശബ്ദസ്വരൂപങ്ങൾക്ക് സർവനാമ സംജ്ഞയുണ്ടെന്നർത്ഥം വരുന്നു. സൂത്രത്തിൽ ശബ്ദസ്വരൂപം ഒന്നുമില്ല, അതിനെ അധ്യാഹരിക്കുന്നു. സൂത്രത്തിലില്ലാത്തത് പുറമേ നിന്നെടുക്കുന്നതിനാണ് അധ്യാഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ശബ്ദസ്വരൂപാണി എന്ന് പറയുന്നതിന്റെ വിശേഷണമാണ് സർവാദീനി. അതുകൊണ്ട് നമസ്കലിംഗമാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പറയും ബഹുവ്രീഹി എന്ന് പറയുന്നത് സാധാരണ ചർച്ചയ്ക്കെടുക്കുന്ന ഒരു കാര്യമാണ്. ഇത് തദ്ഗുണ സംവിജ്ഞാന ബഹുവ്രീഹിയാണ്. മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് തദ്ഗുണ സംവിജ്ഞാന ബഹുവ്രീഹിയും അതദ്ഗുണ സംവിജ്ഞാന ബഹുവ്രീഹിയും. തദ്ഗുണ സംവിജ്ഞാനം തസ്യ ഗുണാനാം സംവിജ്ഞാനം എത്ര തദ്ഗുണ സംവിജ്ഞാനം തസ്യ അന്യപദാർത്ഥസ്യ എന്നാണ്. ഗുണാനാം വിശേഷണാനാം സംവിജ്ഞാനം ക്രിയാ അന്വയേന ജ്ഞാനം അഥവാ കാര്യ അന്വയേന ജ്ഞാനം യത്ര യസ്മിൻ സമാസേ സ സമാസഃ തദ്ഗുണ സംവിജ്ഞാന സമാസഃ തസ്യ അന്യപദാർത്ഥസ്യ സംവിജ്ഞാനം ക്രിയാ അന്വയേന ജ്ഞാനം തസ്യ അന്യപദാർത്ഥസ്യ ഗുണാനാം വിശേഷണാനാം വർത്തിപദാർത്ഥരൂപാണാം സംവിജ്ഞാനം ക്രിയാന്വയേന ജ്ഞാനം യത്ര യസ്മിൻ സമാസേ യഥാ പീതാംബരം ആനയ ഇത്യത്ര പീതാംബരം ആനയാ പീതാംബര അത്ര അന്യപദാർത്ഥ ശ്രീകൃഷ്ണ പീതം അംബരം യസ്യ പുരുഷസ്യ സപുരുഷ പീതാംബര പീതാംബരം ആനയ ഇത്യത്ര അന്യപദാർത്ഥോ ഭവതി പുരുഷ തസ്യ അന്യപദാർത്ഥസ്യ സംവിജ്ഞാനം ക്രിയാ അന്വയേന ജ്ഞാനം കഥാ ഭവതി തസ്യ ഗുണാനാം അന്യപദാർത്ഥസ്യ ഗുണാനാം അന്യപദാർത്ഥസ്യ പുരുഷസ്യ ഗുണാനാം വർത്തിപദാർത്ഥരൂപാണാം സമസ്തപദേ പീതം അംബരം ഇതി പദദ്വയമസ്തി തസ്യ പദദ്വയസ്യ അർത്ഥോ ഭവതി പീതവർണം അംബര വസ്ത്രം ച ഏവം ച പീതാംബര ഇത്യത്ര പീതം പീതവർണ വസ്ത്രം ഭവതി വർത്തിപദാർത്ഥം സമാസ വൃത്തിപദാനാം അർത്ഥം പീതവർണം അംബരം ച വസ്ത്രം ച തയോ അന്വയഭവതി ആനയന ക്രിയയാ യഥാ പീതാംബര പുരുഷസ്യ ആനയനം തഥാ അത്ര കേവലം പുരുഷസ്യ ആനയനമേവ നാസ്തി കിന്തു പീതവർണയുക്ത വസ്ത്രസഹിതസ്യ പുരുഷസ്യ ആനയനം ഭവതി ഏവം ച പീതാംബരം ആനയനം ഇത്യത്ര സമാസ ഘടിത പദദ്വയസ്യ അർത്ഥസ്യാവി ആനയനത്വാ ഓ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ, മലയാളത്തിനും കൂടെ പറയണമല്ലോ. പീതാംബരം ആനയ എന്ന് പറയുന്നിടത്ത് എന്താണ് സമാസത്തിൽ രണ്ട് പദങ്ങളുണ്ട്, പീതവും അംബരവും. പീതശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? പീതവർണം. അംബരശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? വസ്ത്രം. അപ്പൊ പീതാംബരം ആനയ എന്ന് പറയുന്നിടത്ത് പീതാംബരം എന്ന് പറയുന്ന ആര്? പുരുഷൻ. പുരുഷനെയാണ് കൊണ്ടുവരുന്നത്. പക്ഷെ അവിടെ കൊണ്ടുവരുമ്പം പീതവർണത്തോടുകൂടിയ പുരുഷനെയും കൊണ്ടുവരുന്നു. അനയന ക്രിയ എന്ന് പറയുന്നിടത്ത് വ്യക്തിയെ മാത്രമല്ല, ആ സമാസത്തിൽ നിർദ്ദേശിച്ച രണ്ട് പദങ്ങളുടെ അർത്ഥത്തെയും അവിടെ കൊണ്ടുവരുന്നു. സമസ്ത പദം എന്ന് പറയുന്നത് പീതാംബരമാണ്. അവിടെ രണ്ട് പദങ്ങളാണ്. ആ പദങ്ങളുടെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? പീതവർണ്ണത്തിലുള്ള വസ്ത്രമാണ്. പുരുഷനെ കൊണ്ടുവരുമ്പോൾ വസ്ത്രം മാറ്റിയിട്ടല്ല കൊണ്ടുവരുന്നു, പിന്നെ വസ്ത്രത്തോടുകൂടി കൊണ്ടുവരികയാണ്. അപ്പോൾ തദ്ഗുണ സംവിജ്ഞാന ബഹുബ്രീഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള ഒരു സമസ്ത പദത്തെ അർത്ഥമായിരിക്കുന്നത് അന്യപദാർത്ഥമാണ്, അതായത് പുരുഷനാണ്. അതിനെ ഒരു ക്രിയയോട് അന്വയിക്കുമ്പോൾ ആ പുരുഷന് മാത്രമല്ല ആ പുരുഷന്റെ വിശേഷണമായിരിക്കുന്നവയെ കൂടി അന്വയിക്കുന്നു. എന്നുവെച്ചാൽ പുരുഷനെ കൊണ്ടുവരാൻ പറയുമ്പോൾ പുരുഷനെ മാത്രമല്ല കൊണ്ടുവരുന്നത്, പുരുഷനോടൊപ്പം നീലനിറമുള്ള വസ്ത്രത്തെയും കൊണ്ടുവരുന്നു. അങ്ങനെ വരുന്നിടത്താണ് പറയുന്നത് തദ്ഗുണ സംവിജ്ഞാന ബഹുബ്രീഹി എന്ന് പറയുന്നത്. ഉദാഹരണം ഇവിടെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പീതാംബരം ആനയ, പീതാംബരനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പീതാംബരധാരിയായ പുരുഷനെ കൊണ്ടുവരുന്നു. അതിനെ തദ്ഗുണ സംവിജ്ഞാനം എന്ന് പറയാൻ എന്താ അർത്ഥം? തത് എന്ന് പറയുന്നതുകൊണ്ട് എന്തെടുക്കും? അന്യപദാർത്ഥത്തെ, എന്നുവെച്ചാൽ പുരുഷൻ, ആ പുരുഷന്റെ ഗുണം, അതിനാണ് പറയുന്നത് തദ്ഗുണം. പുരുഷന്റെ ഗുണമെന്ന് പറയുന്ന ഇവിടെ എന്താണ്? പീത അംബരം. അതിവിടെ എങ്ങനെ ഗുണമാകുന്നു എന്ന് വെച്ചാൽ അത് വർത്തി പദാർത്ഥമാണ്. അതായത് പീതാംബരം എന്ന് പറയുന്ന ആ സമസ്ത പദത്തിലെ പീതം എന്നും അംബരം എന്നും പറയുന്ന രണ്ട് ശബ്ദങ്ങളാണ് വർത്തി പദങ്ങൾ. അതിന്റെ അർത്ഥം വർത്തി പദാർത്ഥമാണ് എന്താണ്? ആ വസ്ത്രം. രണ്ടെണ്ണം ഉണ്ടല്ലോ. അപ്പോൾ അതിനെ ഇവിടെ എന്ത് പറയുന്നു? തദ്ഗുണം. അന്യപദാർത്ഥത്തിന്റെ വിശേഷണവും ഈ പദത്തിലെ പദങ്ങളുടെ അർത്ഥവുമാണത്. എന്നുവെച്ചാൽ അന്യപദാർത്ഥമായ രാമന്റെ അല്ല ശ്രീകൃഷ്ണന്റെ അല്ലെങ്കിൽ ആ പുരുഷന്റെ വിശേഷണവും, പക്ഷേ ഈ പീതാംബരം എന്ന് പറയുന്ന ആ സമാസ്ത പദത്തിലെ പദങ്ങളുടെ അർത്ഥവുമാണത്. അപ്പോ പീതാംബരം ആനയ എന്ന് പറയുമ്പോൾ അന്യപദാർത്ഥമായ വ്യക്തി, ക്രിയ എന്ന് പറയുന്നത് കൊണ്ടുവരിക. അങ്ങനെ വരുമ്പോൾ തദ്ഗുണങ്ങൾ, അതായത് ആ സമാസത്തിലെ പദങ്ങളുടെ അർത്ഥം, അത് തന്നെയാണെന്ത്? അന്യപദാർത്ഥമായ പുരുഷന്റെ വിശേഷണം. ഇതിനെ കൂടി കൊണ്ടുവരുന്നു, അതിനാണ് പറയുന്നത് ക്രിയയോട് അന്വയിക്കുന്നു. തദ്ഗുണ സംവിജ്ഞാനം എന്ന് വെച്ചാൽ ജ്ഞാനം, ആ ഗുണങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം. എങ്ങനെയുള്ള ജ്ഞാനം? ആ ഗുണങ്ങൾ ക്രിയയോട് അന്വയിക്കുന്നതായിട്ടുള്ള ജ്ഞാനം. എന്നുവെച്ചാൽ ആനയന ക്രിയ എന്ന് പറയുമ്പോൾ അവിടെ ആ ഗുണങ്ങൾ അല്ലെങ്കിൽ ആ വിശേഷണങ്ങൾ അല്ലെങ്കിൽ ആ പദങ്ങളുടെ അർത്ഥത്തെ കൂടി ആനയിക്കുന്നു, കൊണ്ടുവരുന്നു എന്നുള്ള ബോധം ഉണ്ടാകുന്നു. അപ്പോൾ തദ്ഗുണ സംവിജ്ഞാന ശബ്ദം കേട്ടുകഴിഞ്ഞാൽ നമ്മൾ എന്താ ബോധമുണ്ടാകുന്നത്? അന്യപദത്തിന്റെ അർത്ഥത്തിന്റെ ബോധമുണ്ടാകുന്നതോടൊപ്പം തന്നെ ആ സമാസത്തിലെ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളുടെ അർത്ഥത്തിൻ്റെയും ബോധമുണ്ടാകുന്നു. അത് എവിടെ അങ്ങനെ ബോധമുണ്ടാകുന്നു? അന്യപദാർത്ഥത്തെ ഒരു ക്രിയയോട് അന്വയിക്കുമ്പോൾ. അതുകൊണ്ട് വ്യക്തിയും കൊണ്ടുവരുന്നു, വ്യക്തിയുടെ വിശേഷങ്ങളെയും കൊണ്ടുവരുന്നു. അതാണ് അസുവിൻ ചിത്രകും ആനയാന്ന് പറഞ്ഞാൽ അത് വരത്തില്ല. ചിത്രവർണ്ണങ്ങളുള്ള പശുവിനോട് കൂടിയവനാണ് ചിത്രകു. അവനെ കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാലോ അവിടെ ചിത്രവർണ്ണത്തെയോ പശുവിനെയോ കൊണ്ടുവരുന്നില്ല, പിന്നെയോ ആ വ്യക്തിയെ കൊണ്ടുവരുന്നു. അതുകൊണ്ട് അതിനെ എന്തു പറയും? അതദ്ഗുണ സംവിജ്ഞാനം. ഇതെന്തുകൊണ്ടാണ്? എവിടെയാണോ അന്യപദാർത്ഥത്തോട് ആ സമാസത്തിലെ പദാർത്ഥങ്ങൾക്ക് സംയോഗം അല്ലെങ്കിൽ സമവായം എന്ന് പറയുന്ന രണ്ട് സംബന്ധമുള്ളത്, അങ്ങനെ ഉള്ളിടത്താണ് എന്തു വരുന്നത്? തദ്ഗുണ സംവിജ്ഞാനം വരുന്നത്. അതായത് ആ വ്യക്തിയിൽ സംയോഗ സംബന്ധത്തിൽ അല്ലെങ്കിൽ സമവായ സംബന്ധത്തിൽ ആ വിശേഷണങ്ങൾ ഇരിക്കണം. ഇവിടെ എന്താണ്? വസ്ത്രം എന്ന് പറയുന്ന വ്യക്തിയിൽ സംയോഗ സംബന്ധത്തിൽ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നുകൊണ്ടാണെന്ന് പറയുന്നത് അതിനെ തദ്ഗുണ സംവിജ്ഞാനം എന്ന് പറയുന്നത്. പക്ഷേ ചിത്രകും ആനയാന്ന് പറയുമ്പോൾ എന്താണ്? പശു ആ വ്യക്തിയിൽ സംയോഗ സംബന്ധത്തിൽ ഇരിക്കുന്നില്ല. അതുകൊണ്ട് എന്താണത്? അത് തദ്ഗുണ സംവിജ്ഞാനമാണ്. പശുവിനെ കൊണ്ടുവരുന്നില്ല, മറിച്ച് വ്യക്തിയെ മാത്രം കൊണ്ടുവരുന്നു. അപ്പോൾ ഈ രണ്ട് സംബന്ധങ്ങൾ കൊണ്ടുവരുന്ന വ്യത്യാസമാണ്. ആ തർക്കം മനസ്സിലാക്കുമ്പോൾ ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതിനാണ് തർക്കത്തിന്റെ ആവശ്യമുണ്ടെന്ന് പറയുന്ന വ്യാകരണത്തിൽ. തദ്ഗുണ സംവിജ്ഞാനത്തിൽ ആ അന്യപദാർത്ഥത്തിന്റെ വിശേഷങ്ങളായി വരുന്ന പദാർത്ഥങ്ങൾക്ക് ആ അന്യപദാർത്ഥമായി സംയോഗം അല്ലെങ്കിൽ സമവായ സംബന്ധമായിരിക്കും. അങ്ങനെ വിശേഷണ പദാർത്ഥങ്ങൾക്ക് സംയോഗമോ സമവായമോ ഇല്ലാത്തിടത്ത് അതഗുണ സംവിജ്ഞാനമായിരിക്കും. അതിനുദാഹരണമാണ് ചിത്രകും ആനയ എന്ന് പറയുന്നിടത്ത് ചിത്രഗോവിനെ കൊണ്ടുവരുന്നില്ല, മറിച്ച് ആ ചിത്രഗോ ഉള്ള ചൈത്രൻ എന്ന വ്യക്തിയെ കൊണ്ടുവരുന്നു. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം.